പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു മനസ്സിനെ മാനം തൊട്ടുണർത്തി മണ്ണിൻകീറൻ മനസ്സിനെ മാനം തൊട്ടുണർത്തി വെയിലിൻ കയ്യിൽ അഴകോലും വർണ്ണചിത്രങ്ങൾ മാഞ്ഞു വർണ്ണചിത്രങ്ങൾ മാഞ്ഞു പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു വീണുടഞ്ഞു കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും ചാർത്തി കത്തിത്തീർന്ന പകലിൻ്റെ പൊട്ടും പൊടിയും ചാർത്തി ദുഃഖസ്മൃതികളിൽ നിന്നല്ലോ പുലരി പിറക്കുന്നു വീണ്ടും പുലരി പിറക്കുന്നു പുലരിത്തു.